ഗുരു പരമ്പര സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര ഭാഷ്യം ധ്യാന പാദ രണ്ട് ആധികരണം മൂന്ന് വിശേഷണാച്ച സുപർണ സവിജ സഖായ എന്ന് പറയുന്ന മുണ്ഡകത്തിലെ മന്ത്രം അവിടെയും കഠോപനിഷത്തിൽ പറഞ്ഞ അതേ തത്വത്തെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ സമവേദത്തിൽ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സത്വം ജീവനാണ്, ക്ഷേത്രജ്ഞൻ. സത്വം ബുദ്ധിയാണ്, ജീവൻ ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞൻ ജീവനാണ്, അതിന് സമാധാനമാണ് ഇവിടെ പറഞ്ഞത്. അതിന് സമാധാന പൂർവക്ഷി എന്ന് പറഞ്ഞു. ഇവിടെ ശാരീരൻ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ സർവസംസാര ധർമാതീതമായ ബ്രഹ്മത്തെയാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? കാരണം തത്വമസി തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്ഷേത്രജ്ഞനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലെല്ലാം ശ്രുതി ധർമ്മ സംസാരധർമ്മ അതീതമായ തത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ശബ്ദം ക്ഷേത്രജ്ഞൻ, ശാരീരൻ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കും, ജീവൻ എന്നുള്ള അർത്ഥം വരുന്നു. പക്ഷെ അതിലൂടെ ബോധിപ്പിക്കുന്നത് പരമാർത്ഥ തത്വത്തെയാണ്. ഇവിടെയും ഈ മുണ്ടകത്തിലെ മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നിടത്തും പറയുന്നു, തൗവേദോ സത്വക്ഷേത്രജ്ഞോ നഹ വായേവം വിധി കിഞ്ചന രജാധ്വംസതെ. അവന് അവിദ്യ അവനെ ബാധിക്കുന്നില്ല. അപ്പൊ എന്ത് ശബ്ദം പറയുന്നു എന്നുള്ളതല്ല ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു, ജീവനെന്ന് പറയുന്നു എന്നുള്ളതല്ല, അതിലൂടെ എന്ത് തത്വം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ വെളിപ്പെടുത്തുന്നത് പരമാർത്ഥ തത്വമായതുകൊണ്ട് അത് വെളിപ്പെടുന്നവന്, അത് ബോധിക്കുന്നവന് രജസ് ബാധിക്കുന്നില്ല. അവനിൽ അജ്ഞാനമില്ല, ബോധശൂന്യതയില്ല. അങ്ങനെ വരുമ്പോ ഇതെല്ലാം പൂർവക്ഷി തന്നെ പറയുന്നു, സിദ്ധാന്തത്തെ പൂർവക്ഷി എന്ന് പറയും. ഇപ്പൊ സത്വമാണ് ഭോക്താവെന്ന് പറഞ്ഞത്, പറയുന്ന ശ്രുതി ഒരിക്കലും അചേതനമായ സത്വമാണ് ഭോക്താവ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല തയ്യാറായിരിക്കുന്നത്. സത്വത്തിന്റെ വിശേഷതകൾ എന്തൊക്കെയാണ് അത് വ്യക്തമാക്കുന്നതിനല്ല, മറിച്ച് സർവത്ര ശ്രുതിയിൽ ചേതനസ്യ ക്ഷേത്രജ്ഞസ്യ അഭോക്തൃത്വം ബ്രഹ്മ സ്വഭാവതാം ച വക്ഷ്യാമി, മറിച്ച് ആ ക്ഷേത്രജ്ഞൻ അത് ഭോക്താവല്ല, അത് ബ്രഹ്മസ്വരൂപം തന്നെ. ഇക്കാര്യം പറയുകയാണ് ശ്രുതിയുടെ താല്പര്യം. അതായത് ജഡ വസ്തുക്കളെ കുറിച്ച് വിവരിച്ചതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശേഷതകളെ കുറിച്ചും പറയുക ശ്രുതിക്ക് താല്പര്യമുണ്ട്. ശ്രുതിയുടെ താല്പര്യം എന്താണ്? ശ്രോതാവ് തന്നെ അഹം അഹം എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, തന്നെ ക്ഷേത്രജ്ഞനായി ധരിച്ചുകൊണ്ടിരിക്കുന്നു, ആ തന്റെ ബ്രഹ്മസ്വഭാവത പരമാർത്ഥരൂപം എന്ത് അത് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ശ്രുതി. തദർത്ഥം സുഖാദി വിക്രിയാവതി സത്വഭോക്തൃത്വം അധ്യാരോപി. ആ ചിലയിടത്ത് സത്വം ഭോക്താവണമെന്ന് പറഞ്ഞിരിക്കാം, ചിലയിടത്ത് മനസ്സ് അറിയുന്നു എന്ന് പറയും, ബുദ്ധി അറിയുന്നു എന്ന് പറയും, ചില സ്ഥലത്ത് കർണങ്ങൾ അറിയുന്നു എന്ന് പറയും, മറ്റു കർണങ്ങൾ. അപ്പോ അത് സ്വയം അതിന് അറിയുന്നതിനുള്ള ശക്തി ഉണ്ടെന്നോ അനുഭവിക്കുന്നതിനുള്ള ശക്തി ഉണ്ടെന്നോ എന്നുള്ള താല്പര്യത്തിലല്ല, മറിച്ച് എന്താണ് അങ്ങനെ പറയുന്നിടത്തെല്ലാം ചൈതന്യധർമ്മത്തെ അതിൽ ആരോപിച്ചിട്ട് പറയുകയാണ്. സത്വേ ഭോക്തൃത്വം അധ്യാരോപയി, അതാണ്. ചില സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ പറയും. അപ്പൊ ചൈതന്യധർമ്മത്തെ എവിടെയെങ്കിലും ആരോപിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ അധ്യാരോപമാണ്. ഇനി അടുത്ത് വരുന്ന ഉപകോസല വിദ്യയിൽ പറയും അഗ്നി ഉപദേശിച്ചു. അഗ്നിക്ക് എങ്ങനെ ജഡമായിരിക്കുന്ന അഗ്നിക്ക് ഉപദേശിക്കാൻ കഴിയുക? അപ്പൊ അവിടെ ചൈതന്യത്തെ ആരോപിച്ചിട്ട് പറയണം, അധ്യാസത്തെ കുറിച്ച് പറയണം. ഇതം ഹി കർത്തൃത്വം ഭോക്തൃത്വം ച സത്വക്ഷേത്രജ്ഞോ ഇതരേതര സ്വഭാവ അവിവേകൃതം കൽപ്പ്യത്തെ. ഇവിടെ കർത്തൃത്വവും ഭോക്തൃത്വമല്ല, സത്വത്തിൽ ആരോപിക്കുന്നു. എങ്ങനെ? സത്വക്ഷേത്രജ്ഞരിതരേതര സ്വഭാവ അവിവേകകൃതം, ഇതാണ് ഇതരേതര അധ്യാസം തുടക്കത്തിൽ ചർച്ച ചെയ്തു. ഇതരേതര വിവേകം ഇല്ലാത്തത് കൊണ്ട് ഇത് സത്വമാണ്, ഇത് ജഡമായ സത്വമാണ്, ഇത് ചിത്താണ് എന്നുള്ള വിവേകമില്ലാത്തതുകൊണ്ട് താതാത്മ്യം കൊണ്ടാണ് ചിത്ത് ജഡത്തിനോടും ജഡം ചിത്തിനോടും താതാത്മ്യപ്പെട്ടു. അധ്യാസ ഭാഷ്യത്തിൽ പറയുന്ന കാര്യം സാറിന് പറയാറുണ്ട്, എന്താണ് ചിത്തിൽ ജഡം കൽപ്പിതമാണ്, ചിത്തിലാണ് ജഡത്തിന്റെ അധ്യാരൂപം സംഭവിക്കുന്നത്. അതങ്ങനെ സംഭവിക്കുമ്പോൾ ആ ജഡം തന്നെ സ്വയം ചൈതന്യവത്തായി ചിത്തിനോടും താതാമ്യപ്പെടും, കണഹം എന്നുള്ള ബുദ്ധി വരുന്നു. ഇവിടെ പറയുന്നു ചിത്താതാത്മ്യന കൽപ്പിത ബുദ്ധി സുഖാതിരുപേണ പരിണമതേ. ചിത്താതാത്മ്യത്തിലോട് ചിത്താതാത്മ്യ ചിത്തായിട്ട് തന്നെ ബുദ്ധി കല്പിതമാകുന്നു. ചിത്തിൽ കല്പിതമാകുന്നു എന്ന് പറയുമ്പോൾ ചിത്ത് വേറെ ബുദ്ധി വേറെ അങ്ങനെയല്ല. സാധാരണ നമ്മൾ കല്പിതം എന്ന് പറയുന്നിടത്ത് വേറെ വേറെയാണ്. രജ്ജുവിൽ സർപ്പത്തെ കൽപ്പിച്ചു എന്ന് പറയും. അവിടെ നമ്മളെന്താ സങ്കല്പിക്കുന്നു? രജ്ജു എന്ന് പറയുന്ന ഒരു അധിഷ്ഠാനത്തിൽ സർപ്പം എന്ന് പറയുന്ന അന്യമായ ഒരു വസ്തുവിനെ കൽപ്പിച്ചു എന്ന് പറയും. രണ്ടിനെയും വേറെയാണ് കാണുന്നത്. അവിടെ പറയും രജ്ജു വേറെ സർപ്പം വേറെ. രജ്ജു അവിടെ സ്ഥിരമായി നിൽക്കുന്നു, സർപ്പം മാഞ്ഞു പോകുന്നു. പക്ഷെ കൽപ്പനയുടെ വിശേഷത എന്താണ്? ഇവിടെ കൽപ്പിക്കുന്ന ചിത്താണ് ചൈതന്യം. ചിത്തെന്ന് വെച്ചാൽ ചൈതന്യം. അതെങ്ങനെ താതാത്മ്യനെ കൽപ്പിക്കുന്നു എന്നാണ്, തസ്വരൂപമായിട്ടിനെ കൽപ്പിക്കുന്നു. കാരണം ചിത്തിൽ നിന്ന് വേറിട്ടൊരു വസ്തുവില്ല, അന്യമായൊരു വസ്തുവില്ല. അതിന് ഉദാഹരണം പറയും. എങ്ങനെ? സ്വപ്നത്തെ പോലെ. സ്വപ്നത്തിൽ എന്തൊക്കെ കൽപ്പിച്ചോ അതെല്ലാം എന്താണ്? ആ സ്വപ്ന ദ്രഷ്ടാവ് തന്നെ, വേറൊന്നും കൂടെ ഇല്ല, രണ്ടാവുന്നതില്ല, ആനയും കുതിരയൊന്നുമില്ല. അപ്പൊ അതെങ്ങനെ കൽപ്പിച്ചു? തസ്വരൂപമായിട്ട് തന്നെ, ചിസ്വരൂപമായി. ഇവിടെ ബുദ്ധി, ബുദ്ധിയുടെ വികാരങ്ങൾ എല്ലാം ചൈതന്യ സ്വരൂപമായി കൽപ്പിച്ചു. അതുകൊണ്ടാണ് അഹം എന്ന് പറയുന്നത്. അഹം എന്ന് പറയുന്നത് എന്താ? അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് എന്തിനെ പറയുന്നു? ചിത്തനെ തന്നെ പറയുന്നു. അപ്പോൾ ചിത്തഹമാണോ? ചിത്തം എന്ന് പറയുന്നത് എങ്ങനെ അഹമാവും? അഹം ഞാനെന്ന് പറയുന്നു വിഷയമാകുന്നുണ്ട്, എൻ്റെ എന്നെ ബോധത്തിന് വിഷയമാകുന്നു. അതുകൊണ്ട് പറയുന്നു ഞാൻ എന്നെ അറിയുന്നു, എന്നെ സുഖത്തെയും ദുഃഖത്തെയും അറിയുന്നു. അപ്പോൾ അഹം എന്ന് പറയുന്ന ഈ അനുഭവം അഹംപ്പെടുത്തി തനിക്ക് തന്നെ വിഷയമായിരിക്കുന്ന ഈ അനുഭവം, അനുഭവ വിഷയം ഇതെന്താ? ഈ അഹം എന്ന് പറയുന്ന അനുഭവം അത് അനുഭവത്തിൽ കൽപ്പിതമാണ്, ചിത്തിൽ ചൈതന്യത്തിൽ കൽപ്പിതമാണ്. ഇത് ചൈതന്യത്തിൽ കൽപ്പിതമാകുന്നതിന് ഇത് എവിടെ നിന്ന് വന്നു? സാധാരണ നമ്മൾ സ്ഥൂലമായി പറയുന്ന ഒരു മറുപടിയാണ്. സുഷുപ്തിയിൽ നിന്ന് വന്നു. ഇതാ സുഷുപ്തിയിൽ അഹം ഉണ്ടായിരുന്നു, ഇല്ല. പിന്നീട് എങ്ങനെ വന്നു? അത് ഈ അഹത്തിന്റെ സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു. ആ സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ട് ജാഗ്രതത്തിൽ അവിടെ അതിനെ കൽപ്പിച്ചു. ആരെ? ചിത്ത്. സുഷുപ്തിയിലുണ്ടായിരുന്ന സംസ്കാരത്തെ ആശ്രയിച്ചിട്ട് അഹം എന്നുള്ള ബോധം ഉണർന്നുകൊണ്ട് അങ്ങനെയാണ് സാധാരണ പറയുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. അത് വേറെ ഒന്നിൽ നിന്നും വന്നതല്ല അഹം എന്ന് പറയുന്നു. പിന്നെ അതെവിടെ നിന്ന് വന്നു? ഒരിടത്തുനിന്നും വരാത്ത സുഷുപ്തിയിൽ അതുണ്ടായിരുന്നല്ലോ, ജാഗ്രതത്തിൽ അത് വന്നല്ലോ. അവിടെ പറയുന്നു ചിത്താതാത്മ്യേന, അച്ചിസ്വരൂപം തന്നെ വന്നിരിക്കുന്നു. തിര എന്ന് പറയുന്ന ജലസ്വരൂപം തന്നെ. തരംഗങ്ങളെല്ലാം ജലസ്വരൂപം തന്നെ, അതുപോലെ ചിസ്വരൂപം തന്നെ. അതിന് വേറൊന്നും ആവശ്യമില്ല, അതിനൊരു സംസ്കാരമോ അല്ലെങ്കിൽ ഒരു കാരണമോ ഒന്നും ആവശ്യമില്ല. ചിത്ത് ഒരു സ്ഥാനത്ത് സുഷുപ്തിയിൽ കേവലമായി സ്ഥിതി ചെയ്യുന്നു. ജാഗ്രതയിലോ അത് അഹം രൂപത്തിൽ പ്രകടമാകുന്നു. അത് ചിത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് താതാത്മ്യേന കൽപ്പിതം എന്ന് പറയുന്നത്. സുഷുപ്തിയിൽ അത് ഒരു രൂപവും ഇല്ലാതിരുന്നു. ജാഗ്രത അത് അഹം രൂപത്തിൽ വന്നു. എന്താ ഇതിനൊരു കാരണം വേണ്ടേ? വേണ്ട. ഇതിന് കാരണം വേണ്ട. ഇതിന് കാരണം വേണ്ട എന്ന് മനസ്സിലാക്കുന്നതാണ് മുഖ്യം. എന്തുകൊണ്ട് കാരണം വേണ്ട? അഗ്നി പ്രകടമാകാതിരിക്കുന്നു. പിന്നീട് എന്തെങ്കിലും നിമിത്തങ്ങൾ കൊണ്ട് അത് പ്രകടമാകുന്നു. അഗ്നി പ്രകടമാകുമ്പോൾ അത് പ്രകാശസ്വരൂപത്തിലിരിക്കുന്നു. ശരി, അഗ്നി പ്രകാശസ്വരൂപത്തിലിരിക്കുന്നതിന് എന്താ കാരണം? അനീസ് എന്ത് പറയും? അതുവരെ പ്രകടമാകാതിരുന്നതാണല്ലോ. വിറകിൽ അത് പ്രകടമാകുന്നില്ല. പക്ഷെ എപ്പോഴാണോ അത് കർഷണം പോലെയുള്ള കർമ്മങ്ങളെ കൊണ്ടത് പ്രകടമാകുന്നത്, അപ്പോൾ അത് പ്രകാശരൂപത്തിലാണ് പ്രകടമാകുന്നത്. എന്താ അഗ്നി പ്രകാശരൂപത്തിൽ അനുഭവപ്പെടുന്നതിന് കാരണം? അതിന് കാരണമില്ല. എന്തുകൊണ്ട് കാരണമില്ല? അത് അഗ്നിയുടെ സ്വഭാവമാണ്, പ്രകാശം അഗ്നിയുടെ സ്വരൂപമാണ്. അതിന് വേറൊരു കാരണത്തെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപം എന്ന് പറഞ്ഞാൽ അവിടെ കാരണമില്ല. ആണ് കാര്യകാരണഭാവത്തെ ആത്യന്തികമായിട്ട് അദ്വൈതി അംഗീകരിക്കുന്നില്ല. പലയിടത്തും കാര്യകാരണഭാവത്തെ കുറിച്ച് ചർച്ച ചെയ്യും. വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടായി, വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടായി, അങ്ങനെ ബീജാങ്കുര ന്യായത്തിൽ ഇതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ജാഗ്രത്, പിന്നെ സുഷുപ്തി, പിന്നെ ജാഗ്രത് എന്നിങ്ങനെ പറയും. അതൊക്കെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചിന്തകളാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന്, അതിൻ്റെ സ്വഭാവം തന്നെയാണെങ്കിൽ അതിന് കാരണത്തിൻ്റെ ആവശ്യമില്ല. സ്വഭാവമാണ്. ഇനി എന്തെങ്കിലും ഒരു കാരണമെന്ന് പറഞ്ഞാലോ, അതും അതിൻ്റെ സ്വഭാവം തന്നെയായിരിക്കും. സമുദ്രത്തിൽ തിരയ്ക്ക് കാരണം എന്താണ്? വായു എന്ന് പറയാം. വായുവാണ് അത്, സമുദ്രത്തിലുണ്ടായത് തന്നെ. അതുപോലെ ഇവിടെയും എന്താണ്? ഈ ബുദ്ധി താതാത്മ്യം, അത് ചിത്താതാത്മ്യേന സംഭവിച്ചു, ചിത്സ്വരൂപമായിട്ട് തന്നെ സംഭവിച്ചിരിക്കുന്നുണ്ട്. ചിത്സ്വരൂപമായിട്ട് തന്നെ ബുദ്ധി പ്രകടമായി. അതിന് വേറെ കാരണമില്ല. ഇതാണ് ശരിയായ അദ്വൈതം എന്ന് പറയുന്നത്. മറ്റൊരു നിമിത്തമില്ല, മറ്റൊരു ഉപാദാനമില്ല, എല്ലാം ചിത്ത് തന്നെ. അതുകൊണ്ട് ദോഷമുണ്ടോ? ദോഷമൊന്നുമില്ല. യുക്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. യുക്തിക്ക് കുഴപ്പമുണ്ടെങ്കിൽ പറയേണ്ടി വരും എന്താണ്? പ്രകാശം അഗ്നിയുടെ സ്വഭാവമല്ല, ഉഷ്ണം അഗ്നിയുടെ സ്വഭാവമല്ല എന്ന് പറയേണ്ടി വരും. മറിച്ച് എന്ത് പറയണം? ഉഷ്ണവും പ്രകാശവും എല്ലാം ചേർന്നാണ് അഗ്നി. ഇതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് സ്വപ്നം. അതാണ് അടുത്ത് പറയുന്നത്. സ്വപ്നത്തിലെല്ലാം എന്താണ്? കേവലമായ ചിത്ത് തന്നെ. അങ്ങനെ സ്വപ്നത്തിൽ ചിത്ത് തന്നെ നാനാരൂപമായി പരിണമിച്ചതുകൊണ്ട് ചിത്തിന് എന്തെങ്കിലും ദോഷം സംഭവിച്ചതൊന്നുമില്ല. ചിത്തിന് എന്തെങ്കിലും വികാരം സംഭവിച്ചു? ഇല്ല. അവിടെ എന്തൊക്കെ അനുഭവപ്പെട്ടു അതെല്ലാം ചിസ്വരൂപം തന്നെ. അതാണ് ശരിക്കും കൽപ്പിതം എന്ന് പറയുന്നു. അല്ല, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ കൽപ്പിച്ചതുകൊണ്ട് എന്റെ ബുദ്ധി ഉണ്ടാകത്തില്ല, ഞാൻ കൽപ്പിച്ചുകൊണ്ട് ഒന്നും ഉണ്ടാകത്തില്ല, എന്റെ കൽപ്പനയ്ക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ എന്റെ കൽപ്പനയ്ക്കനുസരിച്ച് എന്റെ മനസ്സിൽ ചില വികാരങ്ങളെല്ലാം അത് നിമിത്തമായി ഉണ്ടാകാം, അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല. പക്ഷേ ചിത്തിന്റെ കൽപ്പന അങ്ങനെയല്ല. ആ കൽപ്പനയുടെ വിശേഷത എന്താണ്? ആ കൽപ്പന എന്ന് പറയുന്ന അതിന്റെ സ്വഭാവം തന്നെ, സ്വരൂപം തന്നെ. ആ കൽപ്പനയുടെ നാനാഭാവങ്ങളാണ് സ്വപ്നത്തിൽ കണ്ട രഥ തുരകാദികളെല്ലാം. രഥവും ഇതുമല്ല, ഇതെങ്ങനെ സംഭവിക്കുന്നു സ്വപ്നത്തിൽ, അതുപോലെ തന്നെയാണ് ജാഗ്രതയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ കൽപ്പിച്ചു എന്നാണോ? അല്ല, അവിടെ ഞാനാണോ കൽപ്പിച്ചത്? അല്ല. അവിടെ അത് എവിടെ സംഭവിച്ചു? ചിത്തിൽ. ഇവിടെയും പറയുന്നു ചിത്ത് അതാത്മീയന കൽപ്പിതാബുദ്ധി. ചിത്ത് അതിനെ കൽപ്പിതമെന്നേ പറയാൻ പറ്റൂ, കാരണം അതൊരു വാസ്തവമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് കൽപ്പിതമെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ചിത്ത് ആ രൂപത്തിൽ പ്രകടമായി. വാസ്തവമല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? സ്വപ്നത്തിൽ എന്തെല്ലാം സംഭവിച്ചു, പക്ഷെ ജാഗ്രതയിൽ അത് നിലനിൽക്കുന്നില്ല. അതിനവിടെ ഒരു ഉപാദാനവും വേണ്ടിയൊന്നുമില്ല. ചോദിക്കും മായ, അവിദ്യ എന്നൊക്കെ പറയുന്നു. ഇതൊന്നും ചിത്തിൽ നിന്ന് വേറെയല്ല. എല്ലാം അത് തന്നെയാണ്, ചിത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ജാഗ്രതയിൽ പ്രകടമായിരിക്കുന്നതാണ് ഈ ബുദ്ധി, ഈ അറിവ്. ചിന്തിക്കുകയും സങ്കല്പിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ബുദ്ധി, പിന്നെ അതിൽ തന്നെ വരുന്ന സുഖദുഃഖാദികൾ. അപ്പോൾ അച്ചത്തിൽ കൽപ്പിതമായ ഈ ബുദ്ധി അവിടെ നാനാരൂപത്തിലാകുന്നു. അതിലെന്തൊക്കെ സംഭവിക്കുന്നു? സർവവും കൽപ്പന എന്ന് പറയാം, ചിത് കൽപ്പന. അവിടെ സംഭവിക്കുന്ന പരിണാമം അത് ചിത് കൽപ്പനയാണ്. അവിടെ സംഭവിക്കുന്ന വിവർത്തം അത് ചിത് കൽപ്പനയാണ്. എല്ലാം ചിത്തിന്റെ കൽപ്പന എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം കൊണ്ട് സംഭവിക്കുന്നു, അതിന്റെ സ്വഭാവത്തിൽ നിന്ന് അന്യമല്ലാതെ സംഭവിക്കുന്നു. അതിനാണ് സ്വപ്ന ദൃഷ്ടാന്തത്തെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇവിടെ അദ്വൈതം എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അദ്വൈതം എന്ന് പറയുന്നത് ചിത്ത് തന്നെ. അവിടെ കൽപ്പിതമായി നോക്കുകയാണെങ്കിൽ പറയാം, എന്തിനേയും അവിടെ സമർത്ഥിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിൽ വന്നു, ചിത്താതാത്മ്യത്തിൽ ബുദ്ധി തുടങ്ങിയവ ഇവിടെ നിലനിൽക്കുന്നു, സർവവും നിലനിൽക്കുന്നു. ഇനി ഒരാൾ പറയുന്നു, ഇതിങ്ങനെ പ്രകടമാകണമെങ്കിൽ ഇതിന് കാരണമുണ്ടായിരിക്കണം, കാരണമായി വാസനയെന്നോ അല്ലെങ്കിൽ സംസ്കാരമെന്നോ പറയുന്നോ എന്ന് വേണം. അതില്ലാതെ പൂർവ്വജാഗ്രതകളുമായിട്ട് ഈ ജാഗ്രതത്തിന് എങ്ങനെ ബന്ധം വരും? അതിന്റെ തുടർച്ചയാണ് ഇത്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഒന്നിനെ കൽപ്പിക്കണം, അതാണ് സംസ്കാരം. അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊന്നിനെ കൽപ്പിക്കണം, അജ്ഞാനം. ഈ സംസ്കാര ബീജങ്ങൾക്കുള്ള ഇരിപ്പിടം, അങ്ങനെ ഒന്ന് കൽപ്പിക്കണം. വിരോധമില്ല, കൽപ്പിക്കാം. എങ്ങനെ? ചിത്താതാത്മ്യമായി. കാരണം കൽപ്പിക്കുന്ന ജാഗ്രതയിലിരുന്നുകൊണ്ടാണല്ലോ. പൂർവ്വജാഗ്രതനെയും ജാഗ്രതനെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ചിത്താതാത്മ്യമായി ഒരു സംസ്കാരത്തെ കൽപ്പിക്കുന്നു. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ ഇത് വിടാൻ പാടില്ല. എന്താണ്? ചിത് സ്വരൂപമായാണ് എല്ലാ കൽപ്പനകളും. പൂർവ്വജാഗ്രത എവിടെ? ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അത് പൂർവ്വകാലത്തിൽ കടന്നുപോയതാണ്. പക്ഷെ എന്നാലും നമ്മൾ പറയുന്ന എന്താണ്? പൂർവ്വജാഗ്രത, പൂർവ്വജാഗ്രത സംസ്കാരം, ആ സംസ്കാര ഹേതുകമായ വർത്തമാന ജാഗ്രത എന്ന് പറയുമ്പോൾ, ആ പൂർവ്വജാഗ്രത തുടങ്ങി ഇതിനിടയ്ക്ക് വരുന്ന സംസ്കാരം തുടങ്ങി വർത്തമാന ഈ ജാഗ്രത വരെ ചിത് കൽപ്പിതമാണ്, ചിത്തിൽ പ്രകടമാകുന്നതാണ്. അതല്ലാതെ ഇതിനൊരു ഉറവിടം കണ്ടെത്താൻ പ്രയാസമാണ്. പക്ഷെ ഇത് നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് എപ്പോ? ഇതിനെ തെറ്റായി വിശദീകരിക്കുമ്പോൾ. എങ്ങനെ? ഞാൻ സങ്കല്പിച്ചതുകൊണ്ട് എന്റെ ബുദ്ധി ഉണ്ടായി, ഞാൻ സങ്കല്പിച്ചതുകൊണ്ട് ലോകമുണ്ടായി, ഇതെല്ലാം ആ സംബന്ധം. അതുകൊണ്ട് സങ്കല്പിക്കുക, അതാണ് ആ ചിത്തിന്റെ ധർമ്മം. സങ്കല്പിക്കുക ചിത്തിന്റെ ധർമ്മമാണെങ്കിൽ ഞാൻ സങ്കല്പിച്ചതുകൊണ്ട് ചിത്രമുണ്ടാകും. കാരണം ചിത്രമുണ്ടായാലേ സങ്കല്പിക്കാൻ പറ്റും. അവന് ഞാനെങ്ങനെ സങ്കല്പിച്ച് ചിത്തിനെ ഉണ്ടാക്കും? ഇവിടെ നിന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോ ആ ചൈതന്യത്തിൽ, സ്വപ്നത്തിൽ എങ്ങനെയാണോ ഇതെല്ലാം പ്രകടമായിരിക്കുന്നത്, അതുപോലെ ജാഗ്രത്തിലും എല്ലാം പ്രകടമായിരിക്കുന്നു. അതിനെയാണ് പറയുന്നത് കൽപ്പന എന്ന് പറയുന്നത്. അല്ല, നമ്മൾ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന കൽപ്പനയല്ല. വ്യവഹാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൽപ്പന, ഭാവന എന്നുള്ള അർത്ഥത്തിലല്ല ഇത്. തദ്ദേത അധ്യാസ ഭാഷയിൽ കൃത വ്യാഖ്യാനം പറയുന്നത് അധ്യാസ ഭാഷയത്തിൽ വ്യാഖ്യാനിച്ച കാര്യമാണ്. അതിനൊന്നുകൂടി വ്യക്തമാക്കി വേണ്ട ആക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു കൽപ്പന വരുമ്പോൾ ഈ ബുദ്ധിയെ ചിത്തത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. വസ്തു കൽപ്പിതമായ, ചിത്തത്തിൽ കൽപ്പിതമായ ബുദ്ധി എങ്ങനെ ആ ചിത്തത്തോട് താതാത്മ്യത്തിലിരിക്കുന്നു, ചിത്തസ്വരൂപമായിരിക്കുന്നു, അതുപോലെ തന്നെ മറിച്ച് ആ ബുദ്ധിയും ചിസ്വരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് ആ ബുദ്ധി ചൈതന്യ സ്വരൂപത്തിലിരിക്കുന്നുകൊണ്ടാണ് പറഞ്ഞത് ആ ബുദ്ധിയാണ് കർത്താവ്, ആ ബുദ്ധിയാണ് ഭോക്താവ് എന്ന് പറയുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിശദീകരിച്ചത്. അപ്പോ അത് വിശദീകരിക്കുന്നതും എന്തിനു വേണ്ടി? ചിത്തങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാതെ ഇവിടുത്തെ ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും വിവേകജ്ഞാനം എന്നാണ് നമ്മളതിനെ പറയുന്നത്. വിവേകമുണ്ടായി, ആ വിവേകജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ആത്മാവ് അതിനെ മനസ്സിലാക്കുക, അനാത്മാക്കളെ മനസ്സിലാക്കുക. നമ്മൾ സാറിന് ആത്മാനാത്മ വിവേകം എന്ന് പറയും. ഈ ആത്മാനാത്മ വിവേകം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നതല്ല എന്റെ താല്പര്യം. നമ്മൾ സാറിന് എന്താ പഠിക്കുന്നത്? ആത്മാനാ ഇന്നത് ആത്മാവാണ്, ഇന്നത് അനാത്മാവാണെന്ന് മനസ്സിലാക്കുക എന്നാണ്. ഇന്നത് ആത്മാവാണ്, ഇന്നത് അനാത്മാവാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ഇവിടെ യാതൊരു പ്രയോജനമില്ല. ഞാനിവിടെ പറയുന്നു അത് ഏതുപോലെയാണ്? അതാ ഇത് മേശയാണ്, ഇത് പുസ്തകമാണെന്ന് മനസ്സിലാക്കുന്ന പോലെയുണ്ട്. ഇന്നതാത്മാവ് ഇന്നതാത്മാവ്. എന്തുകൊണ്ട് പ്രയോജനമില്ല? കാരണം ഇത് ഭേദജ്ഞാനമാണ്. ആത്മാവ് വേറെയാണ്, അനാത്മാവ് വേറെയാണെന്നറിയുന്ന ഭേദജ്ഞാനം. വിവേകം എന്ന് പറയുന്ന ഭേദജ്ഞാനമല്ല. നഹി ജീവോ ബുദ്ധിഭിന്ന ഇതി വിവേകമാത്രേണ ഉപസംഹാരോ യുക്ത. അദ്വൈതാത്മവിജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള ഒരു വിവേകത്തിൽ അവസാനിക്കുന്നതല്ല. ഇന്നതാത്മാവാണ്, ഇന്നതനാത്മാവാണ് എന്നുള്ള ഒരു വിവേകത്തിൽ അവസാനിക്കുന്നതല്ല. അങ്ങനെ ആണെങ്കിൽ എന്തു പറയാ? ഇത് ആത്മാവ്, ഇത് ബുദ്ധി, ഇത് ആത്മാവ്, ഇത് കോശങ്ങൾ, അന്നമയകോശം, പ്രാണമയകോശം. ആത്മാവ് വേറെ, അന്നമയകോശം വേറെ, ആത്മാവ് വേറെ, പ്രാണമയകോശം വേറെ എന്ന് പറയുന്നത് ഭേദജ്ഞാനമാണ്. ഇത് അദ്വൈതജ്ഞാനത്തിന് നേരെ വിരുദ്ധമായ കാര്യമാണ്. ഇങ്ങനെ പറയുന്ന ഒരു പ്രക്രിയ തെറ്റുന്നുണ്ടോ? പറയുന്നു അതിന്റെ ഉപസംഹാരം, അതിന്റെ അവസാനം എങ്ങനെയായിരിക്കണമെന്ന് പറയുകയാണ്. അല്ല, ഹി ജീവോ ബുദ്ധിഭിന്ന ഇതി വിവേകമാത്രേണ ഉപസംഹാരം. എന്തുകൊണ്ട്? ഭേദജ്ഞാനസ്യ ഭ്രാന്തിത്വ വൈഫല്യാച്ഛേദി. ഇത് ഭേദജ്ഞാനമാണ്, ഇത് ഭ്രാന്തിയാണ്, അദ്വൈതജ്ഞാനത്തിനെതിരാണ്. ആ ഭ്രാന്തിജ്ഞാനത്തിന് വേണ്ടി എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നു? ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, ഞാൻ വേറെ, നീ വേറെ, ഞാൻ വേറെ, എന്റെ ബുദ്ധി വേറെ, ഞാൻ വേറെ, എന്റെ മനസ്സ് വേറെ. ഇത് ഭേദജ്ഞാനമല്ല, ഇത് ഇത് എന്താണ്? ഭ്രാന്തിയാണ്. അദ്വൈതവും ഏകവുമായിരിക്കുന്ന ആത്മാവിൽ വരുന്ന ഭ്രാന്തി കൽപ്പനകളാണ് ആത്മാനാത്മവിവേകം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അതിനെ ശരിയായി ധരിച്ചില്ലെങ്കിൽ എന്നറിയാം. അങ്ങനെ തുടങ്ങുന്നത് തെറ്റെന്നല്ല പറയുന്നു. കാരണം നമ്മൾ പഞ്ചകോശ വിവേകവും ശരീരത്രയ വിവേകവും എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ എന്താ? അപ്പൊ പിന്നെ ഭ്രാന്തിയല്ലാത്ത ഭേദജ്ഞാനമല്ലാത്തത് ജീവസ്യ ബ്രഹ്മത്വോക്തി, അതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് തുടക്കം ശരിയല്ലേ? ഒടുവിൽ എങ്ങനെയാ പറയുന്നത്? ജീവൻ ബ്രഹ്മം തന്നെ. എന്താണോ ജീവനിൽ നിന്ന് ഭിന്നമെന്ന് കണ്ട അതല്ല ആ ബ്രഹ്മം തന്നെ. അവിടെ ഭേദജ്ഞാനമില്ല. ഭേദജ്ഞാന സിഭ്രാന്തിത്വ വൈഫല്യാച്ച്. ഇത് മുഖ്യമായ ഒരു കാര്യമാണ്. ഭേദജ്ഞാനം എന്ന് പറയുന്നത് ഭ്രാന്തിയാണ്. അത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്വൈതാത്മബോധം കൊണ്ട് വരുന്ന കൃതകൃത്യത ഉണ്ടാകത്തില്ല. ഞാൻ വേറെ, നീ വേറെ എന്നുള്ള ഈ ഭേദബുദ്ധി, അതിനെ തുടർന്ന് വരുന്ന പലതരത്തിലുള്ള ശാരീരിക മാനസിക വ്യാപാരങ്ങൾക്ക് കാരണമായി തീരുന്നത് പോലെ ആത്മാവ് വേറെ, അനാത്മാവ് വേറെ എന്ന് പറയുന്ന ഭേദബുദ്ധിയും പലതരത്തിലുള്ള മാനസിക വ്യാപാരങ്ങൾക്കും കാരണമായി തീരും. അപ്പോഴാണ് തോന്നുന്നത് എന്താണ്? ആത്മാവ് തനാത്മാവ്, അതിൽ നിന്ന് ഭിന്നമാണ് എന്റെ ബുദ്ധിയും മറ്റും. എന്റെ മനസ്സ് അതിൽ നിന്ന് ഭിന്നമാണ്. അപ്പൊ ഈ മനസ്സും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് ഞാൻ എന്റെ ആത്മാവിനെ ധ്യാനിച്ച് സമാധിയിൽ സാക്ഷാത്കരിക്കണം എന്നെല്ലാം തോന്നുന്നത് അതുകൊണ്ടാണ്. ഇതെല്ലാം ഭേദബുദ്ധി ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ അതല്ല പറയുന്നതെന്ന് പറയുന്നു. ഇവിടെ എന്തു പറയുന്നു? ആ ശരി, ബുദ്ധിയുണ്ട്, അനാത്മാക്കളെല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം അനുഭവത്തിന് വിഷയമാവുന്നുണ്ട്. പക്ഷെ അവിടുത്തെ വിവേകജ്ഞാനം എങ്ങനെ? എവിടെയും വിവേകമുണ്ട്, വിവേകം ഭേദജ്ഞാനമല്ല. എല്ലാം എന്താണ്? ചിത് താതാമ്യത്തിൽ, ചിത് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്, ചിത് സ്വരൂപത്തിൽ അനുഭവപ്പെടുന്നവയാണ്. അതെല്ലാം ചിത് സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭേദജ്ഞാനമില്ല. അതുകൊണ്ട് വിവേകം എന്ന് പറയുന്നത് ഭേദജ്ഞാനമല്ല. സാധാരണ പറയുന്ന ഭേദജ്ഞാനമില്ല, പിന്നെ ഇത് അദ്വൈതജ്ഞാനമാണ്. അതിനു വേണ്ടിയിട്ട് സ്വപ്നത്തെ ദൃഷ്ടാന്തമായാണ്, സ്വപ്നത്തിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. ബാക്കി ഒരു ഉദാഹരണങ്ങളിലും അത് വ്യക്തമല്ല. സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, സ്വാനുഭവം. ഒന്ന്, മറ്റൊരു അനുഭവത്തെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ ഒരാൾക്ക് പറയാം അത് നിന്റെ അനുഭവമാണ്, എന്റെ അനുഭവമല്ല. സ്വപ്നം എന്ന് പറയുമ്പോൾ തന്റെ തന്നെ സ്വപ്നത്തെ എടുക്കാം, അത് നിഷേധ്യമാണത്, നിഷേധിക്കാൻ കഴിയത്തില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും അവിടെ അഭേദ്യജ്ഞാനമാണ്, അഭേദജ്ഞാനമാണ്. ഇതാണ് ഇവിടെ ഉപദേശിക്കുന്നതിന്റെ താത്പര്യം. ഈ അഭേദമാണ് തത്വം എന്നാലും നമുക്ക് ഭേദബുദ്ധി ഉണ്ടാകും. ആ ഭേദബുദ്ധി ഉണ്ടാകുന്നിടത്ത് അത് ഭ്രാന്തിയാണെന്ന് മനസ്സിലാക്കി, അത് നിരുപയോഗിയാണെന്ന് മനസ്സിലാക്കി, ആ ഭേദബുദ്ധിയിൽ എന്തെല്ലാമാണോ അനുഭവപ്പെടുന്നതെല്ലാം ചിസ്വരൂപമാണെന്ന് ഗ്രഹിക്കുക. ആ ചിസ്വരൂപം എന്ന് ഗ്രഹിക്കുമ്പോൾ എന്ത് വരുന്നു? ഭിന്നമായിരിക്കുന്നത്, ഭേദത്തിന് വിഷയമായിരിക്കുന്നത് എല്ലാം അവാസ്തവമാണ്. ചിത്തിൽ നിന്നും വേറിട്ട് അതിനൊരു നിലനിൽപ്പില്ല. അതുകൊണ്ട് എന്താണോ ഭേദമായി അനുഭവപ്പെടുന്നത് അതിനെ മിഥ്യയെന്നും പറയാം, ആ അർത്ഥത്തിൽ. അല്ലെങ്കിൽ അതിനെ ചിത്തെന്നും പറയാം, രണ്ടിൻ്റെയും താല്പര്യം ഒന്ന് തന്നെ. ഇത് മനസ്സിലാക്കാതെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത് ശുദ്ധാസംബന്ധമാണ്. അതാണ് അടുത്ത് പറയുന്നത്, ബുദ്ധി അവിവേക ചിതാത്മന സുഖാദി രൂപ വൃത്തി വ്യക്ത ചൈതന്യവത്വം ഭോക്തൃത്വം ഭാതി. എങ്ങനെയാണോ ഈ ചൈതന്യത്തിൽ ആരോപിതമായിരിക്കുന്ന ബുദ്ധി ചൈതന്യ സ്വരൂപത്തിലിരിക്കുന്നത്, അതുപോലെ തിരിച്ച് സംഭവിക്കുന്നു. ചൈതന്യം ബുദ്ധിയാദികളോടുകൂടി താതാത്മ്യത്തിലിരിക്കുന്നു. അപ്പൊ ആ ബുദ്ധിയെ നമ്മൾ അറിയുന്നു അഹം എന്നറിയുന്നു. ആ ബുദ്ധിയാണ്, ബുദ്ധിയാണ് അവിടെ വിഷയമാകുന്നത്. എങ്ങനെയുള്ള ബുദ്ധി? ചൈതന്യ താതാത്മ്യത്തിൽ വന്ന ബുദ്ധി. അഹം എന്ന വിഷയമാകുന്നതുകൊണ്ട് നമ്മളതിന് ഒരു പേര് കൊടുക്കും, അഹങ്കാരം. അത് ബുദ്ധി തന്നെയാണ്, പക്ഷെ അവിടെ ചൈതന്യ താതാത്മ്യം വന്നു. ബുദ്ധി സത്യമല്ലല്ലോ. സത്യമല്ലാത്ത ബുദ്ധി കടന്നു വരുന്നതിനും മറ്റെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അത് സത്യമല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ബുദ്ധി അത് അവാസ്തവമാണ്, അപ്പൊ അതിന് കാരണം വേണ്ട. അല്ല, ബുദ്ധി സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിത്താണ്, അതിനും കാരണമില്ല. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇത് അദ്വയമായ ഏകമായ തത്വമാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. അതുവരെ മനസ്സിലാക്കുന്ന എന്താണ്? പരസ്പര ആ താതാത്മ്യത്തെയാണ്. ഇത് പറഞ്ഞല്ലോ, ഇത് ഉപസംഹാര രൂപത്തിലുള്ള അറിവാണ്. ഇവിടെ പറയുന്ന ബുദ്ധി അവിവേക ചിതാത്മന, ചിതാത്മാവിന് അനുഭവം ഉണ്ടാവുന്നു, സുഖി എന്നുള്ള അനുഭവം ഉണ്ടാവുന്നു. ബുദ്ധിയുമായിട്ടുള്ള വിവേകമില്ലാത്തതുകൊണ്ട്. ഇവിടെ വിവേകം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധി ചിത് സ്വരൂപമാണ് എന്നുള്ള ജ്ഞാനം. വിവേകം എന്ന് പറയുന്നതിന്, വിവേകജ്ഞാനം എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഭേദജ്ഞാനം, മറ്റൊന്ന് പരമാർത്ഥജ്ഞാനം. രണ്ടർത്ഥമുണ്ട്. വാസ്തവത്തിൽ അദ്വൈതത്തിൽ എവിടെ ഉപയോഗിച്ചാലും അത് പരമാർത്ഥജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ നമ്മൾ അദ്വൈതത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വിവേകം എന്ന് പറഞ്ഞാൽ ആത്മ അനാത്മവിവേകം, ആത്മാവ് വേറെ അനാത്മാവ് വേറെ രണ്ടെണ്ണത്തിനെ തിരിച്ചറിയുന്ന ബുദ്ധി, ഇങ്ങനെയെല്ലാം നമ്മൾ തെറ്റായ രീതിയിൽ ധരിക്കും. അപ്പോൾ അതിന് ഭേദജ്ഞാനം എന്നുള്ള അർത്ഥം കിട്ടും. അദ്വൈതത്തിൽ അങ്ങനെ ഒരർത്ഥമില്ല. ഭേദത്തെ സത്യമായി അംഗീകരിക്കുന്നവരാണ് അത് സ്വീകരിക്കുന്നത്. സംഖ്യന്മാർ, നൈയായികന്മാർ, അവരെല്ലാം അവരെ എല്ലാം സംബന്ധിച്ച് വിവേകജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദജ്ഞാനം. അതുകൊണ്ട് അവർക്ക് ഭേദം സത്യമാണ്. പുരുഷൻ വേറെയാണ്, ബുദ്ധി വേറെയാണ്. അതിനവർ പറയും, ഈ അറിയുന്ന വിവേകഖ്യാതി, ഖ്യാതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അത് വേറെ, അതല്ല ഇവിടെ പറയുന്നു. ആ പ്രകൃതി പുരുഷ വിവേകഖ്യാതി പിന്തുടർന്നാണ് ഇവിടെയും ആത്മ അനാത്മ വിവേകജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആ വിവേകജ്ഞാനം എന്ന് പറയുമ്പോൾ സംഖ്യന്മാർ പറയുന്നത് പോലെ സത്യമായ ബുദ്ധിയിലും സത്യമായ പുരുഷനിലും നിൽക്കുന്ന ഒരു ജ്ഞാനമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സത്യമായ ബുദ്ധി അല്ലെങ്കിൽ പ്രകൃതിയെയും സത്യമായ പുരുഷനെയും ആശ്രയിച്ചുണ്ടാകുന്ന ഒരു ജ്ഞാനം. വിവേകം, ഭേദം, ഭേദജ്ഞാനം. ഇവിടെ അതല്ല. ഇവിടെ വിവേകജ്ഞാനം എന്ന് പറഞ്ഞാൽ പരമാർത്ഥജ്ഞാനമാണ്. അത് സത്യമായ ചിത്തിനെ ആശ്രയിച്ചുണ്ടാകുന്ന ജ്ഞാനമാണ് എന്ന് പറയാം. ഇപ്പോൾ പരമാർത്ഥജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഭാഷയുടെ പരിമിതികളെ കണക്കിലെടുത്തേ പറയാൻ പറ്റൂ. പല ജ്ഞാനം എന്ന് പറയുന്ന ഒരിക്കലും ഭാഷയുടെ പരിമിതിയിൽ ഒതുങ്ങുന്നതല്ല. ജ്ഞാനത്തെ ഒരിക്കലും ഭാഷയിലൂടെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. അതിന്റെ പൂർണ്ണതയിൽ പിന്നെ അതെന്താണ്? ഭാഷ ചില സൂചനകൾ നൽകുന്നു. ജ്ഞാനം തന്റെ സ്വരൂപമായതുകൊണ്ട് അത് അതിന്റെ സ്വരൂപമായി ഉള്ളിൽ പ്രകാശിക്കുന്നു. ഭാഷ സഹായിക്കുന്നു എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷേ വാക്കിനെ അതിനെ പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ട് വിവേകജ്ഞാനം എന്ന് പറയുമ്പോൾ ആ പരമാർത്ഥജ്ഞാനമാണ്. അതിൽ വിഷയനിഷ്ഠത എന്ന് പറയുന്ന ഒരു അംശമില്ല. വിഷയത്തെക്കുറിച്ചുകൂടെ ഉള്ള ജ്ഞാനം അങ്ങനെ ഒന്നുമില്ല. എന്തുകൊണ്ട്? സംഖ്യന്മാർ പറയുന്ന പോലെ പ്രകൃതി പുരുഷ വിവേകജ്ഞാനം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം പ്രകൃതി ആശ്രയിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പുരുഷജ്ഞാനം മാത്രം പോരാ, പ്രകൃതിയെ കുറിച്ചുള്ള ജ്ഞാനവും വേണം. എന്താണ് പ്രകൃതിയുടെ സ്വഭാവം? അത് സത്വരജ സ്തമ ഗുണാത്മകമാണ്. അതിനെങ്ങനെ പരിണാമങ്ങൾ സംഭവിക്കുന്നു? എങ്ങനെ അഹന്തത്വം, എങ്ങനെ മഹത്വത്വം, എങ്ങനെ തന്മാത്രകൾ, എങ്ങനെ മനസ്സ്, എങ്ങനെ ഇന്ദ്രിയങ്ങൾ എല്ലാം പരിണമിക്കുന്നു, ഇതെല്ലാം അറിയണം. അതിന് സമാനമായി അദ്വൈതത്തിനും ചില പ്രക്രിയകളൊക്കെ ഉണ്ട്, സൃഷ്ടിയെക്കുറിച്ച് വിശദീകരിക്കുന്ന പ്രക്രിയ. പക്ഷെ അവിടെയൊന്നും എന്താണ്? ആ വിഷയനിഷ്ഠമായ ഒരു വിവേകബുദ്ധി അല്ല. എല്ലായിടത്തും ആത്മനിഷ്ഠമായ വിവേകബുദ്ധിയാണ്. എന്തുകൊണ്ട്? ഇവിടെ തത്വം അദ്വൈതമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജ്ഞാനം ഭേദനിഷ്ഠമല്ല, അഭേദനിഷ്ഠമാണെന്ന് പറയാം. അദ്വൈതജ്ഞാനം പോലെയല്ല. വിവേകം ചെയ്യുന്നിടത്ത് പോലും പിന്നെ ബുദ്ധി അവിവേക ചിതാത്മന ആ ബുദ്ധിയുമായിട്ടുള്ള ഭേദം നഷ്ടപ്പെട്ട് ബുദ്ധിയോടുള്ള ഭേദജ്ഞാനം നഷ്ടപ്പെട്ട് അതുകൊണ്ട് അതിനോട് താതാമ്യപ്പെട്ടിട്ട് തസ്വരൂപമായിട്ട് വാസ്തവത്തിൽ ബുദ്ധിയിൽ ചിത്തിൽ ആരോപിച്ചിരിക്കുന്ന ബുദ്ധിയിൽ പരിണാമങ്ങൾ സംഭവിച്ച് സുഖദുഃഖാദികൾ പ്രകടമായി അതിനോട് ഈ ചിത്ത് താതാത്മ്യപ്പെട്ട് അഹം സുഖി ദുഃഖി എന്നറിയുന്ന അത് ഒരു പ്രക്രിയയാണ്. ഒരുവൻ എങ്ങനെ അഹം എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു അതിൻ്റെ ഒരു വിശദീകരണമാണത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവിടെ ഭേദത്തെ അംഗീകരിക്കുന്നു, പരമാർത്ഥത്തിലല്ലെന്നേ ഉള്ളൂ. എന്തിനു വേണ്ടി താൻ എന്താണോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് തനിക്ക് പരമാർത്ഥജ്ഞാനം ഇല്ലാതിരിക്കുകയെ താൻ എന്തൊക്കെയാണോ അനുഭവിക്കുന്നത് അതിനൊരു സമാധാനം വേണം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, ആ സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ആദ്യം ചിത്തിലൊരു ബുദ്ധിയെ കൽപ്പിക്കുന്നു. ആ ബുദ്ധി ചിത്തിനോട് താതാത്മ്യപ്പെടുന്നു. ചിത്തമല്ല ചിത്ത് ജ്ഞാനം. അവിടെ അഹംബുദ്ധി ഉണ്ടാകുന്നു, അഹം സുഖി ദുഃഖി ഇത്യാദി അനുഭവങ്ങളുണ്ടാകുന്നു. പക്ഷെ ആ ബുദ്ധി തത്സ്വരൂപം തന്നെ ആയാൽ, ആ ബുദ്ധിയെ തത്സ്വരൂപമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഭേദം അവിടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ താതാത്മ്യമില്ല. രണ്ടായി നിൽക്കുമ്പോഴാണ് പരസ്പരം താതാത്മ്യത്തിൽ വരുന്നത്. ഒന്നാണെങ്കിൽ പിന്നെ ഇവിടെ താതാത്മ്യം വരാൻ, ഒന്നാകുന്നിടത്ത് അധ്യാസമില്ല. താതാത്മ്യത്തെയാണ് അധ്യാസം എന്ന് പറയുന്നത്. ചിത്തിൽ ബുദ്ധി പ്രകടമാകുക, പിന്നെ ആ ചിത്ത് ബുദ്ധിയോട് താതാത്മ്യപ്പെടുക, ഇതെല്ലാം അധ്യാസമാണ്. ആ ബുദ്ധി ചിത്തിൽ നിന്ന് വേറെ അല്ലെങ്കിലോ, ആ ചിസ്വരൂപം തന്നെയാണെങ്കിലോ അവിടെ താതാത്മ്യമില്ല. അങ്ങനെ അറിയുന്നിടത്ത് താതാത്മ്യമില്ല. താതാത്മ്യത്തിന് രണ്ടില്ല. അപ്പോൾ ഇവിടെ രണ്ടും പറയുകയാണ്. ഒന്ന്, ബുദ്ധി താതാത്മ്യം വരുന്നിടത്ത് ബുദ്ധിയെ സംബന്ധിച്ച് എന്താണ് ബോധം? അത് ചിത്ത് തന്നെ എന്നുള്ള ബോധമാണ്. മറിച്ച് ബുദ്ധിൽ ചിത്തിൽ ആരോപിതമായിരിക്കുന്ന ആ ബുദ്ധിയെ വേറെ കാണുമ്പോൾ, അതിനെ അന്യമായി ഗ്രഹിക്കുമ്പോൾ, അതിൻ്റെ പരിണാമങ്ങളായിരിക്കുന്ന സുഖദുഃഖങ്ങളെല്ലാം അന്യമായി ഗ്രഹിക്കുമ്പോൾ, അന്യമായി ഗ്രഹിക്കുക എന്ന് വെച്ചാൽ അതാ അതിനെക്കുറിച്ച് അങ്ങനെയാ തന്റെ ധാരണ. എന്റെ ബുദ്ധി എന്ന് പറയുന്നു, എന്റെ സുഖം എന്ന് പറയുന്നു, എന്റെ ദുഃഖം എന്ന് പറയുന്നു, താൻ അങ്ങനെ ഗ്രഹിക്കുകയാണ്. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ തന്നെ ഞാൻ വേറെയാണ്, ഞാൻ ആരോപിതമായി സത്യമെന്ന് കരുതുന്ന ഇത് വേറെയാണ്. വേറെ എന്ന് വെച്ചാൽ എന്തോന്നു, അങ്ങനെയൊന്നും പരമാർത്ഥത്തിൽ ഇല്ല എന്ന് ഗ്രഹിക്കുന്നത് വരെ അത് വേറെയാണെന്ന് കരുതുന്നു. രണ്ടു തരത്തിലാണ്. ഒന്ന് ചിത്ത്, അതിൽ ആരോപിതമായിരിക്കുന്ന ബുദ്ധി, അതിനെ ചിത്ത് തന്നെ എന്ന് ഗ്രഹിക്കുക. മറ്റൊന്ന് അങ്ങനെയല്ല, ചിത്തിൽ ആരോപിതമായിരിക്കുന്ന ബുദ്ധി, അതിനെ എന്റേതെന്ന് ഗ്രഹിക്കുക. എന്റേതെന്ന് ഗ്രഹിക്കുന്നുണ്ടത് വേറെയായി. പക്ഷെ ഞാൻ സുഖി ദുഃഖി എന്നെല്ലാം പറയുമ്പോഴോ അതിനോട് ഞാൻ അങ്ങ് താതാത്മ്യപ്പെടുന്നു, സ്വയം ഞാൻ അതായി മാറുന്നു. ഈ പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുകയാണ്. ഞാൻ അതായി മാറുമ്പോൾ ഞാൻ സുഖം ദുഃഖമൊക്കെ അനുഭവിക്കുന്നു എന്ന ഈ സുഖദുഃഖാനുഭവത്തിൽ നിന്നുള്ള മോചനം എങ്ങനെ? അത് ആ ചിത്തനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ബുദ്ധിയെ വേറിട്ടറിയാതിരിക്കുക. വിവേകം അവിവേകം എന്ന് പറയുന്നതിന്റെ ഭേദം ഇവിടെ വളരെ സൂക്ഷ്മമാണ്. ഒന്ന്, ചിത്തിൽ ബുദ്ധിയെ താതാത്മ്യമായി അധ്യസിക്കുന്നു. അങ്ങനെ അധ്യസിക്കുന്ന ഒരുവൻ ഒന്ന് ധരിക്കുന്നു, ഇത് ചിത്ത് തന്നെയാണ്, അവിടെ പ്രശ്നമില്ല, ചിത്ത് നന്യമായ ഒന്നുമില്ല എന്ന് ധരിക്കുന്നിടത്ത് ചിത്തിൽ നിന്ന് വേറിട്ടൊരു സുഖവും ദുഃഖവും ഇല്ലെങ്കിൽ പിന്നെ അവന് എന്താ സുഖദുഃഖാനുഭവങ്ങൾ? എല്ലാം അവന്റെ ഏകത്വ ബുദ്ധിയിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന് വിശേഷിച്ചവനെ ഉപദ്രവിക്കാൻ കഴിയത്തില്ല. ഇനി ചിത്തിൽ ആരോപിതമായ ഈ ബുദ്ധി വേറെയാണെന്നറിയുക. ശരിക്കും അത് ചിത്തല്ല, ചിത്തിൽ നിന്ന് വേറെയാണ്. ശരി, ചിത്തിൽ നിന്ന് വേറെ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ സ്വരൂപം? ചിത്തിൽ ആരോപിതമായ ബുദ്ധിക്ക് സ്വന്തമായൊരു സ്വരൂപിതം ഇല്ല, സ്വയം ഒരു നിലനിൽപ്പില്ല. സ്വയം നിലനിൽപ്പില്ലാത്തതുകൊണ്ട് എന്ത് പറയുന്നു? അതിന് മിഥ്യ എന്ന് പറയും. അപ്പൊ അതിന്റെ സത്യം അംഗീകരിച്ചുകൊണ്ടല്ല അതിന് സ്വയം നിലനിൽപ്പില്ല എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ സ്വയം നിലനിൽക്കുന്ന എന്താണ്? ചിത്ത് മാത്രം. അപ്പൊ അവിടുത്തെ അവിവേകം ചിത്തിൽ വന്നു. ഇങ്ങനെ പറയുന്നിടത്തും ഈ ചിത്തിനെ കൊണ്ടോ അസുഖദുഃഖങ്ങളെ കൊണ്ടോ പ്രശ്നമൊന്നുമില്ല. ഇനി മൂന്നാമത്, ഈ ചിത്തിൽ ആരോപിതമായിരിക്കുന്ന ബുദ്ധി അതിനെല്ലാം വസ്തുക്കളായി ഗ്രഹിക്കുന്നു. എന്റെ ബുദ്ധി, എന്റെ മനസ്സ് എന്നിങ്ങനെ അതിനോട് താതാത്മ്യപ്പെടുന്നു. എന്നിട്ട് അതിന്റെ പരിണാമങ്ങളായ സുഖദുഃഖങ്ങളെ തന്റേതായി അറിയുന്നു. അഹം സുഖി, അഹം ദുഃഖി, മൂന്നാമത്തെ ഇതാണ് സംസാരം. ആദ്യം പറഞ്ഞ രണ്ടും സംസാര നിവൃത്തിയാണ്. അപ്പൊ സംസാരത്തിൽ എന്ത് ചെയ്യുന്നു? തന്നെ കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം പ്രകാശിക്കുന്നു. ബുദ്ധി താതാത്മ്യത്തിൽ ബുദ്ധിപരിണാമമായിരിക്കുന്ന കർത്തൃത്വ ഭോക്തൃത്വങ്ങളെ തന്നിൽ ആരോപിച്ചിട്ട് താൻ സ്വയം കർത്താവും ഭോക്താവായും ഇരിക്കുന്നതാണ്. ബുദ്ധിവിവേക ചിതാത്മന സുഖാദി വൃത്തിവ്യക്ത ചൈതന്യവത്വം ഭോക്തൃത്വം ഭാതി. ഭോക്തൃത്വം ആവിദ്യകം ന വസ്തുത, ഇതൊന്നും വാസ്തവത്തിലല്ല, ഇത് ആവിദ്യകമാണ്. അപ്പൊ ശരിയായ വിവേകജ്ഞാനം വരും, പരമാർത്ഥ ജ്ഞാന രൂപത്തിലുള്ള വിവേകജ്ഞാനം വരും. അപ്പൊ പരമാർത്ഥനിഷ്ഠമായ ബോധം വരണം. അതിന് മറ്റൊരു ഭാഗം കാണാൻ പാടില്ല, വിഷയനിഷ്ഠമായ ഒന്നും വരാൻ പാടില്ല. അതാണ് പറയുന്നത്, പരമാർത്ഥ വസ്തുവിന അന്യതരസ്യ അഭിസംഭവതി അചേതനത്വ സത്വസ്യ അവിക്രിയാത്വ ക്ഷേത്രജ്ഞസ്യ. ഇതരേതര അധ്യാസത്തെ കുറിച്ച് പറയുകയാണ്. ഇതം ഹി കർത്തൃത്വം ഭോക്തൃത്വം ച സത്വക്ഷേത്രജ്ഞയോര് ഇതരേതര സ്വഭാവ അവിവേകൃതം കൽപ്പ്യതേ. ഇവിടെ പറയുന്ന കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം സത്വക്ഷേത്രജ്ഞോഹോ, ഒന്ന് ബുദ്ധി, മറ്റൊന്ന് ക്ഷേത്രജ്ഞൻ, അവയുടെ ഇതരേതര സ്വഭാവ അവ്യകൃതം, ഇതരേതരത്വം ഭേദം. ഇതരേതര സ്വഭാവം എന്ന് വെച്ചാൽ ഇതരേതരത്വം ഭേദം. സത്വക്ഷേത്രജ്ഞന്റെ ഭേദം ഇല്ലാത്തതുകൊണ്ട്, അവിവേകൃതം ഭേദജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് കൽപ്പ്യത്തി, അതെല്ലാം തന്നിൽ പ്രതീതമാകുന്നു. ഭേദജ്ഞാനമില്ലാത്തതുകൊണ്ട് പരമാർത്ഥതസ്തു ന അന്യതരസ്യാഭിസംഭവതി. പരമാർത്ഥത്തിൽ എന്താണ്? രണ്ടിനൊന്നും സംഭവിക്കത്തില്ല. എന്നുവെച്ചാൽ സത്വത്തിനും ക്ഷേത്രജ്ഞനുമുള്ള ഇതരേതര അവിവേകം സംഭവിക്കുന്നില്ല. സത്വം ചേതനനിലൂടെ ചൈതന്യവത്താകുന്നില്ല. ചേതനൻ സത്വത്തിലൂടെ വികാരിയാകുന്നില്ല. ചേതനൻ സത്വത്തിലൂടെ വികാരിയാകുന്നതാണ് അഹം സുഖി അഹം ദുഃഖി. സത്വം ചേതനനിലൂടെ ചൈതന്യവത്താകുന്നതാണ് കർത്തൃത്വം ഭോക്തൃത്വങ്ങൾ അവിടെ അനുഭവപ്പെടുന്നത് ബുദ്ധിയിൽ. പരമാർത്ഥത്തിൽ അന്യതരസ്യ അഭിസംബോധി ഇതൊന്നും രണ്ടിടത്ത് സംഭവിക്കുന്നില്ല. ചിത്തനും പുരുഷനിലും സംഭവിക്കുന്നില്ല. അചേതനത്വ സത്വ ഹേതു പറയുന്നു, സത്വം അചേതനമാണ്. അവിക്രിയത്വത്തെ ക്ഷേത്രജ്ഞസ്യ ക്ഷേത്രജ്ഞൻ അവിക്രിയനാണ്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ക്ഷേത്രജ്ഞൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള സർവ രജസ്സിനെയും അവിദ്യയെയും നിഷേധിച്ചിട്ട് അവിടെ സർവസംസാര വിനർമുക്തമായ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അവിക്രിയത്വ ക്ഷേത്രജ്ഞസ്യ സത്വം എന്ന് പറഞ്ഞാലോ അങ്ങനെയുള്ള അക്ഷയ ആ അവിക്രിയമായ ആത്മതത്വം അതിലുള്ള പ്രതീതിയാണ് സത്വം. അവിക്രിയത്വച്ച ക്ഷേത്രജ്ഞസ്യ അവിക്രിയമായ ആ തത്വത്തിലുള്ള പ്രതീതി സത്വം. അപ്പൊ സത്വം ആ ക്ഷേത്രജ്ഞന്റെ തന്നെ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞന്റെ പരമാർത്ഥ സ്വരൂപത്തിന്റെ തന്നെ പ്രതീതിയാണ്. അതാണ് കൽപ്പന എന്ന് പറയുന്നത്. അചേതനത്വ സത്വസ്യ എന്ന് പറഞ്ഞത് വേറിട്ട് കണ്ടാൽ അത് ജഡമെന്ന് പറയും. സത്വകൽപ്പന സത്വത്തിൽ നിന്നും വേറെയാണ് എന്ന് കണ്ടുകഴിഞ്ഞാൽ അത് ജഡമായി. തന്റെ കൽപ്പന തന്നിൽ നിന്നും വേറെയാണെങ്കിൽ അത് അനിത്യമായി. തന്റെ കൽപ്പന തന്റെ സ്വരൂപം തന്നെയാണെങ്കിൽ സത്യമായി. ആ വ്യത്യാസത്തിലാണ് ജഡവും ചൈതന്യവും എന്ന് പറയുന്നത്. അതവിടെ ജഡവും ചൈതന്യവും രണ്ടായി തിരിക്കാവില്ല. ഇവിടെ ഭേദത്തിന് യാതൊരു സ്ഥാനവുമില്ല. അവിദ്യ പ്രത്യുപസ്ഥാപിത സ്വഭാവത്വച്ച സത്വസ്യ സുതരാമെന്ന സംഭവതി. സത്വത്തിന് കർത്തൃത്വ ഭോക്തൃത്വങ്ങളൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സത്വത്തിൽ കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയവ പരമാർത്ഥത്തിൽ നിൽക്കത്തില്ല എന്നാണ്. എന്തുകൊണ്ട്? അവിദ്യ പ്രത്യുപസ്ഥാപിത സ്വഭാവം, അവിദ്യ കൽപ്പിതമായ ചിത്തിന്റെ സ്വഭാവമാണത്. അതിന്റെ സ്വഭാവം തന്നെ കൽപ്പിതമാണ് ചിത്തിന്റെ. എവിടെ നിന്നായി അവിദ്യ ഒന്ന്? അവിദ്യ കൽപ്പിതമെന്നോ മായ കൽപ്പിതമെന്നോ ഒക്കെ പറയും. ഇതെല്ലാം ഇവിടുന്ന് വന്നോ? അത് സുഷുതിയിൽ സംസ്കാരം എന്ന് പറയുന്ന പോലെ അത് ചിത് സ്വരൂപം തന്നെ. വേറിട്ടൊന്നില്ല. ഈ കൽപ്പനയ്ക്ക് ഹേതുവായിരിക്കുന്ന എന്തോ മായ എന്നോ അവിദ്യ എന്ന് പറഞ്ഞാൽ അത് ചിത് സ്വരൂപം തന്നെ. അതുകൊണ്ട് കൽപ്പിച്ച എന്തോ അതും ചിസ്വരൂപം തന്നെ. കൊണ്ട് പറയുന്നു അവിദ്യ പ്രത്യുപസ്ഥാപിത കൽപ്പിത സ്വഭാവം, അതാണ് അതിന്റെ സ്വരൂപം സത്വസ്യ. അതുകൊണ്ട് അതിനെ സത്യമായി കരുതി അതിൽ സത്യമായി കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ കൽപ്പിക്കുന്നത് അസംഭവമാണ്. സംഭവതി തഥാജ ശ്രുതി അനുശ്രുതി പറയുന്നു എത്ര വ അന്യ ദിവസ്യ തത്ര അന്യോ അന്യ പശ്യ, എവിടെയാണോ അന്യത്ത് പോലെ തോന്നുന്നത് ഇവിടെയും അന്യമല്ല അന്യം പോലെ തോന്നുന്നു. അന്യ ദിവസ്യ തത്ര അന്യോ അന്യ പശ്യ, അവിടെ ഞാൻ എന്റെ ബുദ്ധിയെ കാണുന്നു, എന്റെ മനസ്സിനെ കാണുന്നു, എന്റെ ഇന്ദ്രിയത്തെ കാണുന്നു, എന്റെ കർണങ്ങളെ കാണുന്നു, ശരീരത്തെ കാണുന്നു. ഭേദബുദ്ധി ഉള്ളതുകൊണ്ട് ഇവിടെ വേണ്ടത് ബുദ്ധിയുടെ ശോധനയാണ്. ബാഹ്യമായ വസ്തുക്കളെ നിലനിർത്തുകയോ നശിപ്പിക്കുകയോ മാറ്റുകയോ മറപ്പിക്കുകയോ ഒന്നുമല്ല സ്വഭാവസ്തു പ്രവർത്തത. സ്വഭാവം തന്നെയാണ് ഇങ്ങനെയെല്ലാം കാണപ്പെടുന്നത്. ഇത്യാദിന സ്വപ്നദൃഷ്ടഹസ്ത്യാദി വ്യവഹാരവത് അവിദ്യാവിഷയവ കർത്തൃത്വാദി വ്യവഹാരം ദർശയതി. അത് മുമ്പ് നമ്മൾ വിശദീകരിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വപ്നദൃഷ്ടഹസ്ത്യാദികളെ പോലെ, വ്യവഹാരത്തെ പോലെ, ഇതിനെ അങ്ങനെ മനസ്സിലാക്കും. ജാഗ്രതയിലെ എല്ലാ സവിശേഷതകളെയും, ഇത് സ്വപ്നം പോലെയല്ലല്ലോ, ഇതിന് ദീർഘതയുണ്ട്, സ്ഥൂലതയുണ്ട്, ബൃഹത്വമുണ്ട്, ഇതിന് വലുപ്പമുണ്ട്, ഇത് വളരെ വലുതാണ്, ഈ അനുഭവിക്കുന്ന എന്താണ്, ഇതെങ്ങനെ സ്വപ്നം പോലെയാവും. പറയുന്ന സ്വപ്ന ദുഷ്ടഹസ്ത്യാദി വ്യവഹാരവും അവിദ്യാവിഷയം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇത് അവിദ്യാവിഷയമാണ് എന്നുവെച്ചാൽ അവിദ്യാകാര്യമാണ്. സത്തില കൽപ്പനാകാര്യമാണ് എന്ന് മനസ്സിലാക്കും. ഇല്ല, സത്തായി ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെയാണ് അത്. അടുത്ത് പറയുന്നു, അവിദ്യാവിഷയോ കർത്തൃത്വ വ്യവഹാരം ദർശയതി. എത്രത്വ അസ്തി സർവം ആത്മീയവാഭൂത് തത്കേനകം പശ്യ, ഏതൊരുവനാണോ സർവം ആത്മാവാണ് എന്നുള്ള ബോധമുള്ളവൻ എന്ത് കർണത്തെ കൊണ്ട് എന്ത് കർമ്മത്തെ കാണും. അവനെ സംബന്ധിച്ച് ഇവിടെ എന്താണ് അവിദ്യാവിഷയമായിരിക്കുന്നത്? അവനെ സംബന്ധിച്ചെല്ലാം വിദ്യാ വിഷയമാണ്. അവിദ്യാവിഷയമില്ല, അവിദ്യ ഉള്ളവനല്ലേ അവിദ്യാവിഷയമുള്ളൂ. എത്ര സർവ ആത്മീയവാഭവും, ഇവനെല്ലാം സ്വസ്വരൂപം തന്നെയായി എന്നുവെച്ചാൽ സ്വസ്വരൂപം എന്നുള്ള ബോധമുണ്ടായി. അസ്വസ്വരൂപം ആകുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വന്ന് തന്റെ തലയിൽ കയറുക എന്നുള്ളതല്ല. ഇതിനെല്ലാം തന്റെ തലയിലല്ല വയ്ക്കേണ്ടത്. ഇവിടെ പറയും, തദർത്ഥം ബ്രഹ്മത്വ ബോധനാർത്ഥം ഭോക്തൃത്വം ഉപാധി മസ്തകേ നിക്ഷിപതി. ഞാനെല്ലാം ബ്രഹ്മമായി തീർന്നു എന്ന് ചൊല്ലു പറയുന്നു. എല്ലാം ബ്രഹ്മമായി തീർന്നു എന്ന് പറയുമ്പോ എന്താ എന്റെ താല്പര്യം? എല്ലാം തന്റെ നിലയിൽ വന്നു എന്നാണ്, അങ്ങനെ ഒരർത്ഥം വരത്തില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മബോധനം എന്നുള്ളതാണ്. ബ്രഹ്മത്തിന്റെ വാസ്തവം, സ്വരൂപം, യഥാർത്ഥം എന്താണെന്ന് അവൻ ബോധിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ല ബാഹ്യമായ എന്തെങ്കിലും സംഗതി സംഭവിക്കുന്നതല്ല. ഞാൻ ബ്രഹ്മമായിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് വിശന്നപ്പോ എനിക്കും വിശക്കുന്നു, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ ആർക്കും സംഭവിക്കാറില്ല. പിന്നെ ആ ഏകത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ ചിലപ്പോ മഹാത്മാക്കൾ അങ്ങനെയൊക്കെ പറയും, ഗുരുക്കന്മാർ അങ്ങനെയൊക്കെ ഉപദേശിക്കും. അന്നും എന്റെ വാച്യാർത്ഥത്തെ എടുത്തുകൊണ്ടല്ല, നിനക്ക് വേദനിച്ച എനിക്കും വേദനിക്കും എന്ന് പറയുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് പറയാം, നിന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. ഒന്ന് തത്വദൃഷ്ടിയിലല്ല, അതൊന്നും തന്നിലിരിക്കത്തില്ല. ആ രൂപത്തിൽ താൻ തന്നെ സർവാത്മകമായിരിക്കുമ്പോ പറയുന്നു ബ്രഹ്മബോധനാർത്ഥം ഭോക്തൃത്വം ഉപാധി മസ്തക നിഷ്. ഈ ഭോക്തൃത്വാദികൾ തന്നിലല്ല, ഉപാധികളിലാണ്, ഉപാധി മസ്തക നിഷ്ഠ. അപ്പോൾ പറയുന്നു ഇതെല്ലാം ഈ വികാര വിചാരങ്ങളെല്ലാം എവിടെ ഉപാധികൾ സംഭവിക്കുന്നതാണ്, തന്നിൽ സംഭവിക്കുന്നില്ല. പലതരത്തിൽ ഇത് മനസ്സിലാവും. അതിനുവേണ്ടി ഒന്നിവിടെ പറയുന്നു എന്ന് തന്നിൽ സംഭവിക്കുന്നില്ല, എല്ലാ ഉപാധികളിൽ എന്നും അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സർവവും താനായി തന്നെ ഇരിക്കുന്നു, അങ്ങനെ ഒരു ബോധം, അതും ശരിയാണ്. അവിടെ സർവത്തിന്റെ സ്ഥിതി എന്ത്? അത് തന്നിൽ നിന്ന് വേറിട്ടതിന് നിൽക്കാൻ വയ്യ. സർവവും താനായി തന്നെ നിൽക്കുന്നു, അങ്ങനെ പറയാം, പലതരത്തിലും പറയാം. അതെല്ലാം ജ്ഞാനത്തിന്റെ വിശേഷണങ്ങളാണ്. ജ്ഞാനത്തെ പലതരത്തിൽ വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാലും അത് ജ്ഞാനമാണ്, ഇങ്ങനെ അറിഞ്ഞാലും അത് ജ്ഞാനമാണ്, ഇങ്ങനെ അനുഭവിച്ചാലും അത് ജ്ഞാനമാണെന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നു എത്ര വ അന്യ ദിവസ്യ തത്ര അന്യോ അന്യത് പശ്യത് ഇത്യാദിന സ്വപ്നദുഷ്ട ഹസ്ത്യാദി വ്യവഹാരവ അവിദ്യാവിഷയവ കർത്തൃത്വാദി വ്യവഹാരം ദർശയതി. ഈ വ്യവഹാരത്തെ വേറിട്ട് അന്യമായി അനുഭവിക്കുന്നുണ്ടോ മനസ്സിലാക്കണം. ഇത് അവിദ്യയുടെ കാര്യമാണ്. എത്രത്വസി സർവം ആത്മീയവാഭൂതക്കേനക്കം പശ്യത് ഏതൊരുവാണോ ഇതിനെല്ലാം തത്വമായി കാണുന്നത്, അവന് ഇവിടെ എന്ത് വ്യവഹാരത്തെ? അവനൊരു സത്യവ്യവഹാരമില്ല, മിഥ്യായ വ്യവഹാരത്തെ അവനൊട്ട് വ്യവഹാരമായി ഗണിക്കുന്നുമില്ല. ആണ് ഗീതാഭാഷ്യത്തിൽ പറഞ്ഞത്, ജനകന്റെ കർമ്മത്തെ കർമ്മമായി ഗണിക്കണ്ട. കേന കമ്പശി, അപ്പൊ വ്യവഹാരം അവിടെ ഉണ്ടാകുമോ, വ്യവഹാരം അവനെ ബന്ധിക്കുമോ, വ്യവഹാരത്തിൽ നിന്ന് അവൻ മുക്തനാണോ, ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. സർവം ആത്മീയഭാഭവു എന്ന് വെച്ചാൽ തത്വദൃഷ്ടിയിൽ അവിടെ പരമാർത്ഥമായൊരു വ്യവഹാരമേ ഇല്ല. അതാണ് ഇത്യാദിന വിവേക വിവേകിന കർത്തൃത്വാദി വ്യവഹാര അഭാവം ദർശിച്ചത്. അതുകൊണ്ട് വിവേകിക്ക്, വിവേകം എന്ന് വെച്ചാൽ അദ്വയ അജ്ഞാനത്തിൽ, ആ ജ്ഞാനമുള്ളവൻ ആ ജ്ഞാനത്തിൽ, പരമാർത്ഥ ജ്ഞാനത്തിൽ കർത്തൃത്വാദി വ്യവഹാര അഭാവം, തന്റെ സ്വരൂപം നിത്യമുക്തമായിരിക്കെ തന്നിൽ എങ്ങനെ കർത്തൃത്വാദി വ്യവഹാരങ്ങൾ സംഭവിക്കും? തന്നിൽ അത്തരം വ്യവഹാരങ്ങളൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള കാര്യം ദർശിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാക്കിയതാണ്. അതായത് വിവേകം എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ്. ഒന്ന് നമ്മൾ പറയുന്ന ആത്മാനാത്മ വിവേകം, അതൊരു തുടക്കം. ഞാൻ ആത്മാവാണ്, ഇതെല്ലാം അനാത്മാവാണെന്ന് അറിയുക. അതിന്റെ ഉപസംഹാരം എന്ന് പറയുന്നത് എന്താണ്? ആത്മാനാത്മ വിവേകം എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, ഇത് വേറെ എന്നറിയുകയില്ല, ഞാൻ വേറെ, എന്റെ ശരീരം വേറെ എന്നറിയുകയില്ല. പിന്നെയോ അത് പരമാർത്ഥ ബോധമാണ്. പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്ന എല്ലാം തന്നെ എന്താണ്? അത് താതാത്മ്യത്തിൽ, പരമാർത്ഥ സ്വരൂപത്തിൽ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായ സ്വരൂപത്തെ കാണുന്നില്ല. അതുവരെ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായ എന്തൊക്കെ അറിയപ്പെട്ടിരുന്നു അതിനൊന്നും സ്വയം സ്ഥിതിയുള്ളതല്ല. അപ്പോൾ ആ പരമാർത്ഥ ബോധമാണ് വിവേകം. അതുകൊണ്ട് ഇവിടെ പറയുന്ന എങ്ങനെയാണോ സ്വപ്നത്തിൽ രഥ തുരകാദികളെ കൽപ്പിച്ചത്, അത് എല്ലാം സ്വപ്നദുഷ്ടാവ് തന്നെ. അവരുടെ ജാഗ്രതത്തിലും ചിത് കൽപ്പനയാണ് എല്ലാ ദൃശ്യങ്ങളും, ചിത്തിന്റെ കൽപ്പന. ആ ചിത് കൽപ്പനയിലാണ് താൻ അഹം ആകാരത്തോടുകൂടി താനായിരിക്കുന്നത്. ആ ചിത് കൽപ്പനയിലാണ് താൻ തന്റെ ബുദ്ധിയെ, തന്റെ സുഖത്തെ, തന്റെ ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിത് കൽപ്പനയാണ് താൻ സംസാരം എന്ന് വിളിക്കുന്നത്. അതിന്റെ പരമാർത്ഥത്തെ അറിയാതെ എന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു. ആ ചിത് കൽപ്പനയെ തന്നെയാണ് താൻ മോക്ഷം എന്ന് വിളിക്കുന്നു. അവിടെയും ചേർക്കുന്നു എന്താണ്? അതിന്റെ പരമാർത്ഥത്തെ അറിയാതെ. പരമാർത്ഥത്തെ അറിഞ്ഞാൽ പിന്നെ കൽപ്പനയില്ല. കേനക്കം പശ്യ, പിന്നെ എന്താണ്? അത് കേവലമായ ചിത്ത് തന്നെയാണ്. അപ്പൊ ആ കേവല ചിത്ത് എന്നുള്ള ആ ബോധം, അത് തന്നെയാണ് ഭാഷ്യകാരം പറയുന്നത്. ഇവിടെയും ശ്രുതി ദ്വാസുപർണവും എന്ന് പറഞ്ഞു, പിബന്ധവും എന്ന് പറഞ്ഞു. ദിവജനത്തിൽ രണ്ടായി പറയുന്നത്, ഭേദബുദ്ധിയോടുകൂടി നിർദ്ദേശിക്കുന്നിടത്തെല്ലാം അഭേദത്തെ വെളിപ്പെടുത്തുകയാണ്. അത് എന്തുകൊണ്ട് പറഞ്ഞു? ജീവന് സ്വാനുഭവത്തിലിരിക്കുന്ന ഭേദമാണ്. ആ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്നു. താൻ അനുഭവിക്കുന്ന ഈ ഭേദത്തിലെ പരമാർത്ഥം എന്താണ് എന്നവന് ബോധ്യപ്പെടുന്നു. ആ പരമാർത്ഥ ബോധം, അതിനാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. ആ സർവാത്മഭാവം എന്ന് പറഞ്ഞാലും മുക്തി എന്ന് പറഞ്ഞാലും കൃതകൃത്യത എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഇവിടെ ഈ ശ്രുതി വെളിപ്പെടുത്തുന്ന ഈ ഏകത്വബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഏകത്വബോധത്തെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഏകത്വബോധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെയും അതിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഈ അധികരണത്തിൽ പറയുന്നത്. അടുത്ത അധികരണത്തെ ചർച്ച ചെയ്യുന്നത് ഇതുപോലെ തന്നെ. പക്ഷെ അവിടെ ഉപാസ്യമായ ബ്രഹ്മത്തെക്കുറിച്ചാണ്, അത് ജ്ഞേയമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും, ഉപാസ്യമായ ബ്രഹ്മത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും ഫലത്തിൽ ബ്രഹ്മതത്വത്തെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്താലും നിരുപാധികമായ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്താലും അത് ഫലത്തിൽ ആ തത്വത്തെക്കുറിച്ചാണ് ചർച്ച. എന്തുകൊണ്ട് ഒരുവന് ബോധം ഉണ്ടാകേണ്ടത്? ആ പരമാർത്ഥത്തെ സംബന്ധിച്ചാണ്.